അവിദ്യ ആദ്യ അനർത്ഥം ഭാഷത്ത് പറഞ്ഞിരിക്കുന്ന അവിദ്യയും സംസ്കാരവുമാകുന്ന അനർത്ഥം ഈ അനർത്ഥത്തെ ഇല്ലാതാക്കുന്നു. എങ്ങനെ നശിപ്പിക്കുന്നു പറഞ്ഞു? ജ്ഞാനം നശിപ്പിക്കുന്നു. എങ്ങനെ നശിപ്പിക്കുന്നു? ജ്ഞാനം ബ്രഹ്മജ്ഞാനം അവിദ്യയെ നശിപ്പിക്കുന്നു, അതിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു. ഉപാസനയുടെ കാര്യമായ എന്താണ് നശിപ്പിക്കുന്നത്? അന്ധകരണ വൃത്തി നശിപ്പിക്കും, അല്ലെങ്കിൽ ജ്ഞാനം. രണ്ടു പക്ഷം, രണ്ടു തരത്തിലാണ് അതിന്റെ വ്യാഖ്യാനം. ബ്രഹ്മെന്ന് പറയുന്ന സച്ചിദാനന്ദം, ആ സച്ചിദാനന്ദത്തെ അവിദ്യ മറച്ചിരിക്കും, ആ വിദ്യയെ ജ്ഞാനം നശിപ്പിക്കും. ജ്ഞാനത്തിന് നിധിധ്യാസനം, ധ്യാനം ആവശ്യമാണ്. ധ്യാനം കൊണ്ട് ജ്ഞാനം ഉണ്ടാവും. ഇതൊക്കെയാണ് ഇന്നലെ പറഞ്ഞത്. തസ്മാൻ ബ്രഹ്മ വിജിജ്ഞാസിതവ്യം. ബ്രഹ്മ ജിജ്ഞാസിതവ്യം തസ്മാ ബ്രഹ്മ വിജിജ്ഞാസിതവ്യം ഗാമതിലെ ജിജ്ഞാസിതവ്യം ഓർത്തിരിക്കുന്നു. ഉക്തലക്ഷണേന മുമുക്ഷുണ, അതുകൂടെ ചേർത്തോളൂ. ഭാമതികാരൻ പറയും, മുമ്പ് പറഞ്ഞ മുമുക്ഷു, മുമ്പ് പറഞ്ഞ മുമുക്ഷു എന്ന് വെച്ചാൽ മുമുക്ഷുവിന്റെ ലക്ഷണം എന്താണ്? ലക്ഷണം എന്തെന്ന് ഓ ഇതുവരെ പഠിച്ചതെന്നു പറഞ്ഞു. ഉക്ത ലക്ഷണേന എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ലക്ഷണത്തോടുകൂടിയ മുമുക്ഷു. അപ്പൊ മുമുക്ഷുവിന്റെ ലക്ഷണം മുമ്പ് എന്താ പറഞ്ഞത്? സാധന ചതുഷ്ടയ സമ്പന്നൻ, സാധന ചതുഷ്ടയ സമ്പന്നൻ എന്നാണ്. അതാണ് മോക്ഷം. നോക്കലു ജ്ഞാനം തജ്ഞാനം വിനാ സവാസന വിവിധ ദുഃഖ നിദാനം അവിദ്യ ഉച്ഛിദ്യതേ. തജ്ഞാനം വിനാ, ആ ജ്ഞാനം കൂടാതെ ഏത് ജ്ഞാനം? സമാധിയിലുണ്ടാകുന്ന ആ ബ്രഹ്മജ്ഞാനം, അപരോക്ഷ സാക്ഷാത്കാരം, അഖണ്ഡാകാര വൃത്തി എന്നൊക്കെ പറയും. വിവേകവൃത്തി എന്ന് പറയുന്നത് ഒരുപാതിനായിരം ആദ്യ ദേവിയൊരു ഒന്നായി വരും ആ വിവേകവൃത്തി. വിവേകവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? എന്റെ അർത്ഥം അങ്ങനെ മനസ്സിലാക്കും. വിവേകവൃത്തി വിവേകം കൊണ്ടുണ്ടാകും എന്നാണ് വിദ്യാവിദ്യ വിവേകപ്പെടുത്തിയുടെ അർത്ഥം ആർക്കെങ്കിലും ശരിക്കും പറയാമോ? ഇതുവരെ പഠിച്ചിരുന്നു വിവേകവൃത്തി, വിവേകത്തോട് കൂടിയ വൃത്തി. ഇതുവരെ ഇവിടെ പറഞ്ഞിരുന്നത് മനസ്സിലാക്കാം. വിവേകം എന്ന് പറഞ്ഞ എന്താണ് എന്ന് പറഞ്ഞെന്താ? വിവേകം എന്ന് പറഞ്ഞ ക്ഷേത്രം ക്ഷേത്രജ്ഞമായിട്ടുള്ള വിവേകം. വിവേകം എന്ന് പറഞ്ഞ ജ്ഞാനം, വിവേകവൃത്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തോട് കൂടിയ വൃത്തി, അല്ലെങ്കിൽ ജ്ഞാനമുള്ള വൃത്തി. എന്ത് ജ്ഞാനം? ബ്രഹ്മജ്ഞാനം. ബ്രഹ്മജ്ഞാനത്തോട് കൂടിയിരിക്കുന്ന വൃത്തി, അതിനെയാണ് അഖണ്ഡാകാര വൃത്തി, സാക്ഷാത്കാരം എന്നെല്ലാം പറയുന്ന അതിനെയാണ്. അതാണ് അവിടെയുള്ള അർത്ഥം. ഇവിടെ വിവേകം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. എന്ത് ജ്ഞാനം? ആത്മജ്ഞാനം. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അതിന് വേറെ ഇരിക്കുന്ന ഒരു പ്രോസസ്, അതിനാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. വിവേകത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ അർത്ഥം ഇവിടെ ജ്ഞാനം ബ്രഹ്മജ്ഞാനം. അപ്പൊ തജ്ഞാന ബ്രഹ്മജ്ഞാനം കൂടാതെ സവാസന വിവിധ ദുഃഖ നിദാനം, സവാസനം വാസനയോടുകൂടിയതും വിവിധ ദുഃഖ നിദാനം, വിവിധ ദുഃഖം പലതരത്തിലുള്ള ദുഃഖം, അതിന് നിദാനം എന്ന് പറഞ്ഞാൽ കാരണവും ആയ അവിദ്യ. അപ്പൊ അവിദ്യക്ക് വിശേഷം കൊടുത്തിരിക്കണം. ഒന്ന് സവാസന എന്ന് വെച്ചാ വാസന അല്ലെങ്കിൽ സംസ്കാരത്തോടു കൂടിയത്. രണ്ട് വിവിധ ദുഃഖ നിദാനം, പല ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്ന ഒന്നാണ് അവിദ്യ. ആ വിദ്യ ജ്ഞാനം വിനാൻ ഔച്ഛിദ്യതേ, ആത്മജ്ഞാനം കൂടാതെ അത് നശിക്കത്തില്ല. അദ്വൈതത്തിലെ ഏറ്റവും വലിയൊരു ടാർഗറ്റാണെന്ത്? ഈ അവിദ്യയെ നശിപ്പിക്കുക. ഈ അദ്വൈതത്തിന്റെ മുഴുവൻ പ്രയത്നവും മുഴുവൻ പരിപാടികളും എല്ലാ പദ്ധതികളും എന്തിനു വേണ്ടിയിട്ടാണ്? അവിദ്യയെ നശിപ്പിക്കുക. ഈ അവിദ്യയെ നശിപ്പിക്കണമെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം? വിദ്യ ഉണ്ടാക്കണം. വിദ്യ ഉണ്ടാക്കുന്നത് ഏത് വിദ്യ വേണം? ആത്മവിദ്യ. എങ്ങനെയുള്ള ആത്മവിദ്യ? എങ്ങനെയുള്ള ആത്മവിദ്യ? സാക്ഷാത്കാര രൂപത്തിലുള്ള ആത്മവിദ്യ. അല്ല, വിദ്യ എന്ന് പറഞ്ഞാൽ പോരാ, നമുക്കിപ്പോൾ വിദ്യയുണ്ട്, ഇതുകൊണ്ടൊന്നും അവിദ്യ നശിക്കത്തില്ല. എന്തുകൊണ്ട് നശിക്കില്ല? എന്തുകൊണ്ടാണ് ആ വിദ്യ നമ്മുടെ ഇപ്പോഴത്തെ ഈ അറിവുകൊണ്ട് നശിക്കാത്തത്? എന്തുകൊണ്ടാണ്? എന്താ കാരണം? അതന്നെ, ഇപ്പോഴത്തെ അഹങ്കാരം കൊടുത്തില്ല, ഇതുകൊണ്ട് എന്തുകൊണ്ട് ആ വിദ്യ നശിക്കുന്നില്ല? സിമ്പിളായ ചോദ്യമാണ്, സിമ്പിളായ ഉത്തരം പറയാം. അവിദ്യയെ നശിപ്പിക്കാൻ വിവേകത്തോടു കൂടി ഞാനുണ്ടാകണം. ഇവിടെ തുടക്കത്തിൽ എല്ലാ കൊല്ലു തജ്ഞാനം വിന സവാസന അവിദ്യ ദുഃഖ നിദാനം അവിദ്യോ അവിദ്യ ഉച്ചിദ്യ. എന്തുകൊണ്ടാണ് നമ്മുടെ ജ്ഞാനം കൊണ്ട് അവിദ്യ നശിക്കാത്തത്? ഇതിനെ പറയുന്ന എന്താണ്? ഇത് സമാധിയിലെ സാക്ഷാത്കാരമാണ്. സമാധിയിലെ സാക്ഷാത്കാരം കൊണ്ട് അവിദ്യ നശിക്കൂ. എന്തുകൊണ്ട്? അതിന് അതുകൊണ്ട് അവിദ്യ നശിക്കൂ. എന്തുകൊണ്ട് എന്നാണ് അദ്വൈതി പറയുന്നത്? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അതായത് അവിദ്യ എന്ന് പറയുന്നത് അപരോക്ഷമാണ്, പ്രത്യക്ഷമാണ്? പ്രത്യക്ഷം. ഡോക്ടറെ പോയി കാണണം. അവിദ്യ എന്ന് പറയുന്നത് അപരോക്ഷമാണ്. അവിദ്യ എന്ന് പറയുന്നത് അപരോക്ഷമാണ്. ആദ്യം കേൾക്കുകയാണ്. പ്രത്യക്ഷം. എങ്ങനെ അറിയാം വിദ്യ പ്രത്യക്ഷമാണെന്ന്? കാണാൻ പറ്റുന്നുണ്ട്. ആര് കാണുന്നു? കണ്ണുകൊണ്ട് കാണും. അതായത് ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം ഉണ്ട് ഒരാൾക്ക്. എപ്പോഴാണ് ഞാൻ അജ്ഞനാണെന്നുള്ളത് ചോദിക്കുകയാണ്. നീ ബ്രഹ്മമാണെന്ന് നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തു പറയും? എനിക്കറിയില്ല, ആ കാര്യത്തിന് ഞാൻ അജ്ഞനാണ് എന്ന് വെച്ചാൽ അജ്ഞാനം തനിക്ക് പ്രത്യക്ഷമാണ്. അപ്പൊ തനിക്ക് പ്രത്യക്ഷമായിരിക്കുന്ന അജ്ഞാനത്തിന് പ്രത്യക്ഷമായ ജ്ഞാനം കൊണ്ട് മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ. ആ പ്രത്യക്ഷമായ ജ്ഞാനം എന്ന് പറയുന്നതാണ് സമാധി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സമാധിയുടെ ജ്ഞാനത്തിന്റെ ആവശ്യം വേണ്ടി വരുന്നത്. അല്ലാതെ പ്രത്യക്ഷമായിരിക്കുന്ന അജ്ഞാനത്തെ നമ്മൾ ഈ പറയുന്ന വാചമടിക്കുന്ന ജ്ഞാനം കൊണ്ടൊന്നും നശിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇത് അദ്വൈതികളിൽ ഒരു കൂട്ടരുടെ അഭിപ്രായമാണ്. ഭാഗവതികാരനൊക്കെ ഈ ഗ്രൂപ്പിൽപ്പെടുന്നവരാണ്. എല്ലാവർക്കും ഇങ്ങനെ അഭിപ്രായമില്ല. മൂർത്തവൈദ്യം എന്ന് പറയത്തില്ല. മൂർത്തം എന്ന് പറയേണ്ട കാര്യമില്ല. പ്രത്യക്ഷമായിരിക്കുന്നതെന്ന് പറയാം. ഞാൻ അജ്ഞനാണെന്നുള്ള ഓരോരുത്തരും പ്രത്യക്ഷമായി അറിയുന്നതുകൊണ്ട് അത് പ്രത്യക്ഷമാണ്. അതുകൊണ്ട് പ്രത്യക്ഷമായിരിക്കുന്ന അതിനെ നശിപ്പിക്കാൻ പ്രത്യക്ഷമായ ജ്ഞാനം വേണം. ആ പ്രത്യക്ഷമായ ജ്ഞാനം സമാധി, ആ സമാധി കൊണ്ട് അതിനെ നശിപ്പിക്കും. ഇതൊക്കെയാണ് ചില അദ്വൈതികളുടെ പ്രക്രിയ. ഇതിന്റെ പ്രക്രിയ എന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവിദ്യയെ നശിപ്പിച്ച പോലെ അതിന്റെ സംസ്കാരത്തെയും നശിപ്പിക്കണം. അവിദ്യയുടെ സംസ്കാരത്തെ എന്തിനാണ് സ്വീകരിക്കുന്നത്? എന്തിനാണ്? ഓരോ സൃഷ്ടിക്ക് വേണ്ടി അവിദ്യയുടെ സംസ്കാരത്തെ സ്വീകരിക്കണം. പിന്നെ ജാഗ്രതയിൽ നിന്ന്, സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരാൻ സംസ്കാരം വേണം. പിന്നെ സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നതിന് സംസ്കാരം വേണം. ഇതിനെല്ലാം സംസ്കാരം ആവശ്യമാണ്. അപ്പോ അങ്ങനെയുള്ള അവിദ്യയെയും സംസ്കാരത്തെയും അപരോക്ഷമായ ആ ജ്ഞാനം നശിപ്പിക്കും. ഇതാണ് അദ്വൈതികൾ പറയുന്നത്. അതും പോയിന്റാണ് മനസ്സിലാക്കി വെച്ചോളൂ. ഭാഗതികാരനെ പോലെയുള്ളവർ അങ്ങനെ പറയും. ഇനി അജ്ഞാനം എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമുണ്ട്. എന്താണ്? അറിവില്ല. അറിവില്ലായ്മയെന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാണ്. അത് നശിക്കേണ്ട കാര്യമില്ല. അറിവുണ്ടായാൽ മതി. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അപ്പൊ അവിടെ അറിവില്ലായ്മയാണ് അവിദ്യ എന്ന് പറയുന്നത്. അത് നശിക്കേണ്ട കാര്യമില്ല. ഇല്ലാത്തങ്ങനെ നശിക്കും. ഇല്ലാത്തങ്ങനെ നശിപ്പിക്കാൻ പറ്റും. അവിടെ അറിവുണ്ടായാൽ മതി. അപ്പൊ അവിദ്യ നാശം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന അദ്വൈതികളും ഉണ്ട്. മനസ്സിലായ? നജതതുച്ഛേദമന്തരേണ വികളിത നിഖില ദുഃഖാനുഷംഗ ആനന്ദഘന ബ്രഹ്മാത്മത സാക്ഷാത്കാര ആവിർഭാവോ ജീവസ്. കുറച്ചുകൂടെ കടുത്ത കാര്യം പറയുന്നു. ന തതുച്ഛേദമന്തരേണ അവിദ്യയും അതിന്റെ വാസനയും നശിക്കാതെ. തതുച്ഛേദം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിദ്യയും അതിന്റെ വാസനയുടെയും നാശം. അതുകൂടാതെ വികളിത നിഖില ദുഃഖാനുഷംഗം. ദുഃഖാനുഷംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖസംബന്ധം. നിഖില ദുഃഖസംബന്ധം എന്ന് പറഞ്ഞാലോ എല്ലാ ദുഃഖസംബന്ധങ്ങളും. അത് വികളിതമാകുക എന്ന് പറഞ്ഞാലോ എല്ലാ ദുഃഖസംബന്ധങ്ങളും ഇല്ലാതാകും. ആത്മാവിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുഃഖബന്ധങ്ങളും ഇല്ലാതാകും. അത് പറയുമല്ലോ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നെല്ലാം പറയുന്ന എല്ലാ ദുഃഖബന്ധങ്ങളും ഇല്ലാതാകും. അതാണ് വികളിത നിഖില ദുഃഖാനുഷംഗ. എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായി കഴിഞ്ഞാൽ ആനന്ദഘനം, ആനന്ദം മാത്രമായ, കേവലമായ ആനന്ദം ആയ ബ്രഹ്മാത്മത, ബ്രഹ്മ ജീവാത്മ പരമാത്മ ഏകത്വം, അതാണ് ബ്രഹ്മാത്മത. ബ്രഹ്മന്ന് വെച്ചാൽ പരമാത്മ, ആത്മാന്ന് വെച്ചാൽ ജീവാത്മ, രണ്ടും കൂടി ചേരുമ്പം ബ്രഹ്മാത്മത ഏകത്വം. അതിന്റെ സാക്ഷാത്കാരാവിർഭാവം, സാക്ഷാത്കാരത്തിന്റെ ആവിർഭാവം ഉണ്ടാകും. ആർക്ക്? ജീവസ്യ. ആ ജീവത്തിന് ഇങ്ങനെ ബ്രഹ്മാത്മ സാക്ഷാത്കാര ആവിർഭാവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നതു നജത ഉച്ഛേദമന്ത്രേണ. അവിദ്യ നശിക്കാതെ പറ്റത്തില്ല. ജീവന് സാക്ഷാത്കാര ആവിർഭാവം വരണമെങ്കിൽ എന്ത് വേണം? അവിദ്യ നശിക്കാതെ പറ്റത്തില്ല. ഇതിലൂടെ അദ്വൈതികള് പറയുന്നത് എന്താണ്? അഖണ്ഡാകാര വൃത്തി ഉണ്ടാവും. അഖണ്ഡാകാര വൃത്തി ഉണ്ടാകുമ്പോൾ ആ വൃത്തിയോ അല്ലെങ്കിൽ ജ്ഞാനത്തോടുകൂടെ വൃത്തിയോ എന്തായാലും അത് അവിദ്യയെ നശിപ്പിക്കും. അല്ലേ? ഈ അഖണ്ഡാകാര വൃത്തിയെ ആണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. കാരണം അത് ജ്ഞാനമാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനമാണ്. അതിനാണ് എന്ത് പറയുന്നത്? സാക്ഷാത്കാരം. ഈ അഖണ്ഡാകാര വൃത്തിയാകുന്ന സാക്ഷാത്കാരം ഒരാള് ധ്യാനിക്കാനിരിക്കുന്നു. സപ്പോസ് ഒരു ധ്യാനം എടുക്കുക. ധ്യാനിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അയാളുടെ കണക്ഷൻ പോകുന്നു. കണക്ഷൻ പോകുന്നു പറഞ്ഞോ വ്യാപാരം, കണക്ഷൻ പോകുന്നു പറഞ്ഞോ ബോധം പോകുന്നു. ഈ സാക്ഷാത്കാരമല്ല, ബോധം പോയിന്നേ ഉള്ളൂ. പോലെ മൂർച്ച പോലെയുള്ള ഒരവസ്ഥ എന്നുള്ളൂ. സാക്ഷാത്കാരമാണെങ്കിൽ എന്ത് വേണം? ആ ഉള്ളിൽ ജ്ഞാനം വേണം. എന്ത് ജ്ഞാനം വേണം? എന്ത് ജ്ഞാനം വേണം? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം തന്നെ വേണം. ബോധം പോയാൽ സ്വർഗത്ത് കയറാവത്തില്ല. ബോധം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മനസ്സിലാക്കാം, ബ്രെയിനിന്റെ പ്രവർത്തനത്തിൽ എന്തോ മാറ്റം സംഭവിച്ചു. ഇത്രയും ബ്രെയിനിന്റെ ന്യൂറോൺ ഫയറിംഗിൽ എന്തോ മാറ്റം സംഭവിച്ചു. ഇത്രയും മനസ്സിലാക്കാൻ പറ്റും, വേറൊന്നും അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ ഭാഷ പറഞ്ഞു അല്ല. ആ സമയത്ത് സാക്ഷാത്കാരമാണ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ വ്യക്തമായ ബോധം വേണം. എന്ത് ബോധം? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം വേണം. ആ ബോധം അങ്ങനെ ഉണ്ടായിരിക്കും. ഇതാണ് അദ്വൈതി പറയും. യോഗികൾ പറയുന്നത് എന്താണോ? അസംപ്രജ്ഞാത സമാധിയിൽ അത് ദീർഘദീർഘകാലത്ത് പരിചയം കൊണ്ട് സൗദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിതോ ദൃഢഭൂമി. അങ്ങനെ ഒരു ദൃഢഭൂമി, ദൃഢമായ ഒരവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴത്തേക്ക് എല്ലാ ബോധവും പോയിട്ട് ദീർഘകാലത്തെ പരിശീലനം കൊണ്ടേ സാധിക്കും. ബോധരഹിതമായ സമാധി ഉണ്ടാവും. ബോധരഹിതമായ സമാധി എന്ന് പറയുമ്പോ അവിടെ ബോധമില്ലാതെ വരുന്നില്ല, ബോധശൂന്യമായ അവസ്ഥയല്ല. എന്തുകൊണ്ട് ബോധശൂന്യമായ അവസ്ഥയല്ല? എന്തുകൊണ്ട് ബോധശൂന്യമായ അവസ്ഥയല്ല? എന്തുകൊണ്ടാണ്? അതായത് അവിടെ അന്ധകരണ വൃത്തി ഏതെങ്കിലും തരത്തിലുള്ള പരിണാമത്തെ പ്രാപിക്കുന്നില്ല എന്നേ ഉള്ളൂ. അന്ധകരണ വൃത്തി ഒരു പരിണാമത്തെ പ്രാപിച്ചാൽ അത് ബോധമാവും, അത് സംഭവിക്കുന്നില്ല. മറിച്ച് എന്താ പറയുന്നത്? എല്ലാ വൃത്തികളും ഒടുങ്ങിപ്പോകും. ഒടുങ്ങിപ്പോയാലും ബോധം അവിടെ ഉണ്ട്. എന്തുകൊണ്ട്? പുരുഷൻ, യോഗികൾ പറയുന്ന പുരുഷൻ അവിടെ ജ്ഞാനസ്വരൂപനായിരിക്കുന്നു. അപ്പൊ അവിടെ ജ്ഞാനമുണ്ട്, പുരുഷൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നത്. അദ്വൈതകൾ പറയുന്ന നിർവികൽപ്പ സമാധിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യോഗികൾ പറയുന്ന അസംപ്രജ്ഞാത സമാധിയാണ് അദ്വൈതികളുടെ നിർവികൽപ്പ സമാധി. വികൽപ്പം എന്ന് പറഞ്ഞാൽ എന്താ? വികൽപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? വികൽപ്പം എന്ന് വെച്ചാൽ ജ്ഞാനം. എന്നൊരു വികൽപ്പം എന്ന് വെച്ചാൽ ജ്ഞാനമില്ലാത്ത സമാധി എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള സമാധി. നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ ജ്ഞാനമില്ലാത്ത സമാധിയാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള സമാധി. എന്താ തലവരുന്ന് മനസ്സിലായ? നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള സമാധി. ജ്ഞാനമില്ലാത്ത സമാധിയാണെന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള സമാധി. എന്ത് മനസ്സിലായി? ആ ജ്ഞാനമില്ലാത്ത സമാധിയാണ് എന്നാൽ ജ്ഞാനമുള്ള സമാധിയാണ്. എന്ത് മനസ്സിലാക്കി? അവിടെ ജ്ഞാനമുണ്ട്. ജ്ഞാനം പറഞ്ഞാൽ ബ്രഹ്മമാണെന്നുള്ള ആ ബോധമുണ്ട്. ഒരു ബോധമുണ്ട്. നിർവികൽപ്പ സമാധി ജ്ഞാനമുള്ള സമാധിയാണെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കി? ഇവിടെ പറഞ്ഞില്ലേ ജ്ഞാനമായിട്ട് സ്വരൂപത്തിൽ ബ്രഹ്മം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വയം പ്രകാശം, സ്വനവുമടങ്ങും ഇടം സ്വയം പ്രകാശം എന്ന് പറയുന്നതാണ് അവിടെ ജ്ഞാനമുണ്ടെന്ന് പറയുന്നു. കാരണം ആത്മാവ് ബ്രഹ്മം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അതങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അറിവ്. അപ്പൊ ജ്ഞാനം അവിടെ ഉണ്ട്, സ്വരൂപ ജ്ഞാനമുണ്ട്. ഇനി ജ്ഞാനമില്ലെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? വൃത്തിജ്ഞാനം. ഏതാണ് വൃത്തിജ്ഞാനം? ഏതാണ് വൃത്തിജ്ഞാനം? അഹം ബ്രഹ്മാസ്മി എന്നുള്ള വൃത്തിജ്ഞാനം. അതവിടെ ഇല്ല. യദ്ഭാനം തത്വരീയമിതി സംശയതേ. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ വൃത്തിജ്ഞാനം ഇല്ലാത്തോണ്ട് അവിടെ ജ്ഞാനമില്ല. ജ്ഞാനസ്വരൂപമായ ബ്രഹ്മം ഒരു തടസ്സവും കൂടാതെ എന്താണ് അതിന്റെ തടസ്സം? അവിദ്യ, അതിന്റെ സംസ്കാരം. ഈ തടസ്സങ്ങളൊന്നും കൂടാതെ അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് എന്ത് പറയുന്നു? ജ്ഞാനം ഉണ്ട്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനമായി. ഇനി ഒന്നും ബ്രഹ്മജ്ഞാനത്തിന് ഇനി ഒന്നിന്റെ ആവശ്യം. അൾട്ടിമേറ്റ് ജ്ഞാനം ഞാൻ അറിയാറില്ല എന്ന് വെച്ചാൽ വൃത്തിജ്ഞാനമില്ല, വൃത്തിജ്ഞാനം ഇല്ല എന്നാ ജ്ഞാനം. ഇരവ് പകലിലും നീച്ചയും തേനൊറിഞ്ഞും ചങ്കാറം ഇല്ല ഇവിടെ ഇരുമയോട് ആസ്വദിച്ചിടുക. ഈ പറയുന്നതൊക്കെ ശരിയാണ്. എന്താണോ മൊത്തം ശരിയാണ്. വികളിത ദുഃഖില ദുഃഖ അനുഷംഗം, സർവ ദുഃഖ ബന്ധങ്ങളും അറ്റുപോയി. സർവ ദുഃഖ ബന്ധങ്ങളും അറ്റുപോയി. ആനന്ദഘനം, ആനന്ദം മാത്രമായിരിക്കുന്നു. ബ്രഹ്മാത്മത്വം ഏകമായ ബ്രഹ്മാവുടെ ജീവൻ, ഈശ്വരൻ എന്ന് ഭേദമൊന്നുമില്ല. ഈശ്വരൻ വേറെ, ജീവൻ വേറെ, അങ്ങനെയൊന്നുമില്ല. ബ്രഹ്മാത്മത്വമാണ് അത്, സാക്ഷാത്കാരം. ബ്രഹ്മാത്മത സാക്ഷാത്കാരം എന്ന് പറയുന്നത് രണ്ടാമത്തെ സാക്ഷാത്കാരമാണ്. എപ്പടി ബ്രഹ്മാത്മത സാക്ഷാത്കാരം എന്ന് പറയുന്ന സെക്കൻഡ് സാക്ഷാത്കാരം. ഫസ്റ്റ് സാക്ഷാത്കാരം ഏതാണ്? അഹം ബ്രഹ്മാസ്മി, അതാണ് ഫസ്റ്റ് സാക്ഷാത്കാരം. ഈ അഹം ബ്രഹ്മാസ്മിയാണ് എന്ത് ചെയ്യുന്നത്? അതെന്ത് ചെയ്യുന്നു? അഹം ബ്രഹ്മാസ്മിയുടെ ജോലി എന്താണ്? അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. സമാധി ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പഠിച്ചെങ്കിലും പറ്റി. സമാധിയോ ഇല്ല, കാര്യമെങ്കിലും ഒന്നും പഠിച്ചെങ്കിലും പറ്റില്ലേ. ഇനി എന്നെങ്കിലും സമാധി വരുമ്പോ ആ ഇതാണല്ലോ പണ്ട് പറഞ്ഞതെന്ന് തിരിച്ചറിയാനെങ്കിലും പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സാക്ഷാത്കാരം അഖണ്ഡാകാരപ്പെടുത്തി അജ്ഞാനത്തെ, അതാണ് സാക്ഷാത്കാരം. അത് അജ്ഞാനത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, അജ്ഞാനവും അതിന്റെ സംസ്കാരവും നശിപ്പിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? അതാണ് ബ്രഹ്മാത്മതാ സാക്ഷാത്കാരം, ബ്രഹ്മസ്വരൂപ സാക്ഷാത്കാരം. എന്ന് വെച്ചാൽ യാതൊരു തടസ്സവും കൂടാതെ ഈ ബ്രഹ്മം ജ്ഞാനമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുക, ആനന്ദമായിരിക്കുക, ജ്ഞാനവും ആനന്ദവുമായിരിക്കുക. അപ്പൊ ഇതാണ് സെക്കൻഡ് സാക്ഷാത്കാരം, അല്ലെങ്കിൽ ഫൈനൽ സാക്ഷാത്കാരം. അവിടെ സാക്ഷാത്കരിക്കാൻ വൃത്തിയില്ല. അവിടെ സാക്ഷാത്കാരത്തിന് എന്ത് മാത്രമേ ഉള്ളൂ? സ്വരൂപം മാത്രം, സ്വരൂപപ്രകാശം. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുറിക്കകത്ത് ഒരു ലൈറ്റ് വയ്ക്കുന്നു, അതിനൊരു കർട്ടൻ കൊണ്ട് മൂടി വയ്ക്കുന്നു. ആ കർട്ടനെ മാറ്റുന്നതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സാക്ഷാത്കാരം, ഫസ്റ്റ് സാക്ഷാത്കാരം. അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വിളക്ക് അവിടെ നിന്ന് ജ്വലിക്കുന്നതാണെന്ന് ഫൈനൽ സാക്ഷാത്കാരം, രണ്ടാമത്തെ സാക്ഷാത്കാരം, ബ്രഹ്മാത്മതാ സാക്ഷാത്കാരം. അതിന് വൃത്തിയുടെ ആവശ്യമുണ്ട്. ആദ്യത്തെ സാക്ഷാത്കാരം എന്ന് പറയുന്ന വൃത്തിയാണ്. ആ വൃത്തിയുടെ ഉപയോഗം എന്താണ്? അജ്ഞാനം നശിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത സാക്ഷാത്കാരം വരുന്നു, അതാണ് ഒറിജിനൽ സാക്ഷാത്കാരം. അതെന്താണ്? ബ്രഹ്മാത്മതാ സാക്ഷാത്കാരം, അത് സ്വയം പ്രകാശിക്കുക. അതിനാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. സ്വനോ മടങ്ങുവിടം സ്വയം പ്രകാശം. ഞാൻ അദ്വൈതി പറയുന്നത്, ന്യൂറോ സയൻസ് എന്താ പറയുന്നത്? എന്നാലൊന്ന് കേട്ടിരിക്കേ. ബ്രെയിനിന്റെ ഒരു പ്രോസസ്, ബ്രെയിനിലുണ്ടാകുന്ന ചില കെമിക്കലുകൾ, ആ കെമിക്കലുകൾ റിലീസ് ആകുമ്പോഴത്തേക്ക് ബ്രഹ്മാനന്ദം. ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് ബ്രഹ്മാനന്ദം. അപ്പോ ഒരു കെമിക്കലൂടെ റിലീസ് ആയിക്കഴിഞ്ഞാൽ എന്ത് വരത്തുള്ളൂ? ആനന്ദം വരുത്തും. അത് സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ പോലെയുള്ള നല്ല സൂപ്പർ കെമിക്കലുകൾ വന്നു കഴിഞ്ഞാൽ തലയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഒഴുകും ആനന്ദം. ഡ്രഗ്സ് അത് സമാധി ഇരിക്കും പോലെ തന്നെ ഒരിട്ട് പിരുന്നാ പിന്നെ അനങ്ങത്തില്ല, പടി പോലെ ഇരിക്കില്ല. അങ്ങനെയാണോ? അടിച്ചാൽ അവർക്ക് ഡോപ്പമിൻ റിലീസ് ആവും, ആനന്ദത്തെ ഇരിക്കാം. അത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അഡിക്ഷൻ സംഭവിക്കും. ന്യൂറോ സയൻസ് പറയുന്നത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആനന്ദം ഉണ്ടായാലും ശരി, ബ്രഹ്മാനന്ദമായാലും ശരി, സമാധിയിൽ ആനന്ദമായാലും ശരി, നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകുന്നോ ഡോപ്പമിൻ റിലീസ് ആവും. ഡോപ്പമിൻ റിലീസ് ആയാലോ വീണ്ടും നമുക്ക് ആഗ്രഹം തോന്നും, വീണ്ടും നമ്മളത് ചെയ്യും, ധ്യാനിക്കും, എന്തെങ്കിലും ചെയ്യും, അപ്പൊ വീണ്ടും റിലീസാവും. ഇത് അഡിക്റ്റായി പോവും, ഇത് അഡിക്റ്റ് ആവും, അഡിക്ഷൻ ഉണ്ടാകും. അല്ല, ബ്രഹ്മം ആനന്ദമായതുകൊണ്ടല്ല ഈ ഏതൊരു 1-300 വരും എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ഈ ജെല്ലി, ഇതിനകത്ത് കുറെ ഹാർമോൺസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ആനന്ദമൊക്കെ അനുഭവപ്പെടുന്നത്. അത് ജ്ഞാനിക്കായാലും അജ്ഞാനിക്കായാലും ബ്രഹ്മജ്ഞാനിക്കായാലും ഭക്തനായാലും യോഗിക്കായാലും എല്ലാവർക്കും പറഞ്ഞാൽ തീരാത്ത ആനന്ദമല്ലേ ഈ ആനന്ദം മുഴുവൻ ഉണ്ടാകുമെന്ന് പറയുന്നത്? സത്യമാണ്, അതുണ്ടാകുന്നുണ്ട്. പക്ഷെ അതിന് കാരണം ബ്രഹ്മമോ പരമാത്മാവോ ഒന്നുമല്ല, പിന്നെ എന്താണ്? ബ്രെയിനുള്ള ചില കെമിക്കൽ. ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, ഹാപ്പി ഹോർമോൺസ്, പിന്നെ ഇത്. അതുകൊണ്ടായിരിക്കും അല്ല, സമാധി ഇരിക്കുന്നവർക്കും നിർത്താൻ പറ്റില്ല. സമാധി ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും എപ്പോഴും സമാധി ഇരിക്കണമെന്ന് തോന്നി എന്തുകൊണ്ട്? അഡിക്റ്റായി പോകും. ഈ ആനന്ദത്തിന് അഡിക്റ്റായി പോകും. കാരണം എന്തുകൊണ്ട്? ആനന്ദം എന്ന് പറയുന്നത് ഈ ഡോപ്പമിൻ റിലീസാവുന്നതാണ്. അത് റിലീസായാൽ അഡിക്റ്റ് ആവും. ആൾക്കാർ സുഖത്തെ അന്വേഷിക്കുന്നു, സുഖത്തിന്റെ പിറകെ പോകുന്നു എന്നൊക്കെ പറയുന്ന എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞ കേട്ടില്ല, പറയുന്ന കേട്ടില്ല. ഡൗട്ട് ചോദിച്ചു, ചോദിച്ചു. ആ ആയിക്കോട്ടെ. ഈ പ്രിയമോദം പ്രമോദം അതല്ലേ ഉള്ളു ഇതില്? മറ്റേ സമാധി എന്ന് പറഞ്ഞാൽ അപ്പുറം തന്നെ. ഏത് സമാധിയോ അല്ലെങ്കിൽ ആത്മാജ്ഞാനം? സമാധി എന്ന് പറയുന്നത് എല്ലാം വരുമ്പോഴും അവൻ എന്ത് വേണം സാധനം, അവന്റെ കയ്യിൽ എന്ത് വേണം? അതല്ല, ബ്രെയിൻ വേണം. സമാധി ഇരിക്കുന്നവന്റെ തല അങ്ങ് മാറ്റിട്ട് പിന്നെ അവൻ സമാധി ഇരിക്കുമെന്ന് അറിയിട്ട്. ബ്രെയിൻ ഉണ്ടെങ്കിലേ എന്ത് പറ്റൂ? സമാധി ഇരിക്കാൻ പറ്റൂ. ബ്രെയിന് ഉള്ളപ്പോ സമാധി ഇരുന്ന അവിടെ ഹാർമോൺസ് റിലീസാവും. അല്ലെങ്കിൽ ബ്രെയിൻ ഇല്ലാതെ ഒരാൾ സമാധി ഇരിക്കണം, അങ്ങനെ ഒരാളെ കാണിച്ചു തരാം. ബ്രെയിൻ ഇല്ല, സമാധി ഇരിക്കുന്നു, പറ്റോ? നിങ്ങൾക്ക് സമാധി ഇരിക്കണമെങ്കിൽ ബ്രെയിൻ വേണം. രാമായണത്തിലൊരാളാണ് കപന്ദൻ. ഇത് ആനന്ദമയ കോശത്തിന്റെ ഉള്ളിൽ വരുന്നതാണ്, ഇതിന്റെ അപ്പുറത്തുള്ളതാണ് ആത്മാ. ആനന്ദമായ കോശം എന്ന് പറയുന്നതിനാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. അതെ അതെ. ഞാൻ പറയുന്നത് ഈ നമ്മളിപ്പോ ഇവിടെ വായിച്ച് ഈ ബ്രഹ്മാത്മത സാക്ഷാത്കാരം എന്ന് പറഞ്ഞ ഈ ആനന്ദമയത്തിന് അപ്പുറത്തുള്ളതല്ലേ? ആ അത് തന്നെ. അത് ആനന്ദമയത്തിന്റെ അപ്പുറത്തിരിക്കുന്ന ബ്രെയിനിന്റെ ഉള്ളിലിരിക്കുന്ന ഹോർമോൺ. ബ്രെയിനില്ലാതെ നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാവത്തില്ല. അതായത് ബ്രെയിൻ ഡെത്തായ ആൾക്കാർ, ബ്രെയിൻ ഡെത്ത് എന്ന് പറയും, പിന്നെ ആനന്ദമില്ല. ബ്രെയിനിന് തകരാറ് ഈ ആനന്ദം ഉണ്ടാകുന്ന ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾക്കൊക്കെ ക്ഷതം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആനന്ദം. സരസ്വതി ആള് കോമയില് പോയി, ഡെറാണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വിഷ്ണുവൊക്കെ വെച്ച് പ്രവർത്തിച്ചു, തിരിച്ച് ആശ്രമത്തിൽ കൊണ്ടുവന്നു, അവസാനം സാധനം ഊരിക്കളഞ്ഞു, ഉള്ളിലേക്ക് സമാധി കൊടുത്ത് എന്നിട്ട് അത് ഊരി മാറ്റി. മര്യാദക്കൊന്നും മരിക്കാൻ പോലും പറ്റിയില്ല. അത് അതെന്തെന്ന് വെച്ചാല് ഈ മെഡിക്കൽ സയൻസ് അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ലൈഫ് സപ്പോർട്ട് നീക്കാൻ പാടില്ല. അങ്ങനെ നീക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോടതിയിൽ പോയി കോടതിയിൽ നിന്നൊക്കെ ഉത്തരവാദിച്ചുകൊണ്ടേ പറ്റും. ഇല്ല ഇല്ല, അതൊക്കെ ആശ്രമത്തിനകത്തല്ലേ. അപ്പോ ശരിക്കും പറഞ്ഞാൽ അത് കൊലപാതകമാണ്. അത് കൊലപാതകമാണ് ശരിക്കും ലൈഫ് സപ്പോർട്ട് മാറ്റുന്നത്. ആ പക്ഷേ ഒരുപാട് കാലം ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ അവര് കഷ്ടമല്ലേ. അതാള് മരിക്കുന്നുമില്ല, ബോധമില്ല. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആത്മീയതയിലും ഈ സ്വാമിയുടെ ദിവ്യത്വത്തിലും സിദ്ധിയിലും ഒക്കെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അതുകൊണ്ട് ആൾക്കാരിൽ കൂടുതൽ സംശയം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അപ്പൊ ആൾക്കാരോട് ഇയാളൊരു സാധാരണ മനുഷ്യനെ പോലെയാണല്ലോ, എന്താ വ്യത്യാസം, എല്ലാവരും ഇതുപോലെ കോമയിൽ കിടന്ന് വെന്റിലേറ്റർ കിടന്ന് മരിക്കുന്നു, നമ്മുടെ സ്വാമി അങ്ങനെയാണല്ലോ എന്നൊക്കെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വരും. അത് വരാതിരിക്കാൻ വേണ്ടി പതുക്കെ ഞങ്ങൾ തട്ടിക്കളഞ്ഞു. അത് കൊലപാതകമാണ്. കൊലപാതകമാണ്. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അംഗീകരിച്ചാൽ മതി. എന്താണ് ഇതൊക്കെ? ബ്രെയിനിന്റെ പരിപാടികളാണ്. ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ് ആയി കഴിഞ്ഞാൽ വരും. ബ്രെയിൻ ഡെത്ത് ആയി കഴിഞ്ഞാൽ, ബ്രെയിൻ ഡെത്ത് എന്ന് ഡോക്ടർമാരെ സർട്ടിഫിക്കറ്റ്, കോമയല്ല ബ്രെയിൻ ഡെത്ത്. അത് വേറെ. ബ്രെയിൻ ഡെത്താണെന്ന് ഡോക്ടർമാരെ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ എന്ന് വെച്ചാൽ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നലുകളൊന്നും കിട്ടുന്നില്ല താഴോട്ട്. ബാക്കി ശരീരത്തിന്റെ ലങ്സ്, ഹാർട്ട് എല്ലാം മറ്റു ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കും. ഹാർട്ട് പ്രവർത്തിക്കുന്നത് വേറെ ഉപകരണങ്ങൾ വെച്ച് പ്രവർത്തിപ്പിക്കാം, ലങ്സ് പ്രവർത്തിപ്പിക്കാം. ബ്രെയിനിൽ നിന്ന് ഒരു സിഗ്നലും താഴോട്ട് വരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് എല്ലാം മാറ്റാം, അയാൾ മരിക്കും. അവരാണ് അവയവദാനമൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിന് മെഡിക്കൽ ബോർഡിന്റെയൊക്കെ അംഗീകാരം വേണം. മെഡിക്കൽ ബോർഡിന്റെ അംഗീകാരം വേണം. അപ്പോ ഇത് എന്താണ്? അപ്പൊ നമുക്ക് നമ്മുടെ ഈ അങ്ങനെ ഒരവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്താണ് എനിക്ക് അങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മെഡിക്കൽ സപ്പോർട്ട് നോക്കിയിട്ട് എന്റെ കൈയും കാലും എല്ലാ അവയവും കൂടെ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതുപോലെ വലിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്ടർമാരെ ഏൽപ്പിച്ചാൽ മതി. അവരെന്ത് ചെയ്യും? അതിന്റെ നിയമപ്രകാരം തന്നെ അവരെല്ലാം മാറ്റിയിട്ട് അവരെല്ലാം എടുത്ത് ഇതെല്ലാം ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുക. എല്ലും പല്ലും എല്ലാം ഉപയോഗമുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുത്ത് ആൾക്കാർ വീതിച്ചു കൊടുക്കും. അത് നമ്മൾ എഗ്രിമെന്റ് ആദ്യം എഴുതി കൊടുക്കുന്നു. ഈ വിചാരാൻ സമയത്തൊക്കെ പറഞ്ഞിട്ട് പേടി. ഏത് മെഡിക്കൽ കോളേജിലും എഴുതി കൊടുക്കാം. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരുപയോഗിച്ചോളൂ. നല്ല കാര്യമാണെന്ന് എല്ലാരും പറയും, പക്ഷെ ആർക്കും ചെയ്യാൻ ധൈര്യം വരത്തില്ല. കണ്ടറിയാം. മാഫി എന്തോ? മാഫി എങ്ങനെ എങ്ങനെ ചെയ്തതിന് നമ്മൾ എഴുതി വെക്കണമെന്നില്ല. അത് ആർക്ക് വേണോ ആരെ വേണോ അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മള് രേഖാമൂലം എഴുതി വെക്കുമ്പോ എന്താണ്, അപ്പോ സ്വാഭാവികമായിട്ട് അത് നടക്കും. മറ്റേ സിനിമയിൽ കാണുന്ന പോലെ അല്ല. ഇത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നോക്കുന്നു, ഡോക്ടർമാരെ നോക്കുന്നു, ആ ശരി ഇത് കുഴപ്പമാണ്, ഉടനെ അവര് തന്നെ എന്ത് ചെയ്യും, ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എഴുതിയിട്ട് എന്തായാലും നമുക്ക് ഇത്രയൊക്കെ വയസ്സായില്ലേ, ഇനി എന്തായാലും ചാകേണ്ട സമയത്ത് ഇത് ആൾക്കാരെടുത്തോട്ട് ഉപയോഗിച്ചോട്ടെ, എന്താ ഇതിങ്ങനെ അവസാനം കൊണ്ടുവന്ന് കുഴിച്ചിട്ട് പുഴു തിന്നുന്നതിനും എത്രയും നല്ലതാണ്. ജനങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നു. ആ ബോധം ഈ സ്വാമിമാർക്ക് എന്താ ഉണ്ടാവാത്ത, ആ ഒരിക്കലും അതിനുള്ള ധൈര്യം വരത്തില്ല. പിന്നെ ഇരുന്ന് ആരോഗ്യമായോ, അപ്പൊ അവരിങ്ങനെ കീറും മുറിക്കും കണ്ണെടുക്കും അതെടുക്കും ഇതെടുക്കും ഇരുന്ന് അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. അതിവിടെ ഇരുന്ന് പറയും, ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി കാണും. പിന്നെ എന്തെങ്കിലും ഒരു വ്യക്തി പറയും, സമാധി ഇരുത്തുന്ന എന്താ, ഇവര് ഡോക്ടർമാര് ചെയ്തോളും, ഡോക്ടർമാര് തന്നെ സമാധി ഇരുത്തുന്നത്, ഫോർമാലിന് ഇട്ട് വയ്ക്കുമല്ലോ പറഞ്ഞോ, പിള്ളേർക്ക് പഠിക്കുക, അതൊരു സമാധിയാണ്. വെറുതെ അസംബന്ധങ്ങൾ കാണിക്കുന്നത് വിവരദോഷികൾ കൊഴിച്ചു വെച്ചിട്ട് അതിന്. അതെ, അത് തന്നെയാണ് ഞാൻ പോയി കണ്ടിട്ടുണ്ട് മെഡിക്കൽ കോളേജില്. അത് ഇതിങ്ങനെ എന്തോ ഒരു ആസിഡ് എല്ലാം കണ്ടിരിക്കും, ഫോർമാലിറ്റി ഞങ്ങൾ പോയി കണ്ടത്. അവർക്ക് പഠിക്കാൻ വേണമല്ലോ. ഇത്രയും സ്വാമിമാരുണ്ട്, രണ്ടെണ്ണം നഴ്സിംഗ് കോളേജ് കൊടുത്തു കൊടി. അത് പ്രത്യേകിച്ചും അവിടെ സെക്രട്ടറി ആയിരിക്കുന്ന ആളെ തന്നെ കൊടുക്കണം സ്വാമി എന്ന് അവരുടെ ഓർമ്മയ്ക്ക് അവിടെ കാണും. അതെ, അവരെയൊക്കെ വേണോ കൊടുക്കേണ്ടത്. ബോധമില്ലാത്ത മനുഷ്യടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആ കുഴിക്കകത്ത് ഇറങ്ങിയിരുന്നാണ് ഇനി മോക്ഷം നേടുന്നത്. അതൊക്കെ എന്തെയ്യാണ്. അപ്പോ രണ്ട് സാക്ഷാത്കാരം, ഒന്നേതാണ് അഖണ്ഡാകാര വൃത്തി വരുന്നു, അജ്ഞാനം നശിക്കുന്നു, അത്. രണ്ടാമത്തത് ഫൈനൽ സാക്ഷാത്കാരം എന്ന് വെച്ചാൽ ബ്രഹ്മസ്വയം പ്രകാശിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത്, ബ്രഹ്മ ആത്മത സാക്ഷാത്കാര ആവിർഭാവം. അതാണ് ഫൈനൽ സാക്ഷാത്. അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല, സ്വയം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം കട്ടൻ മാറ്റുന്ന പരിപാടി, പിന്നീട് എന്താണ് സ്വയം പ്രകാശിക്കുന്നു. ഇത് ജീവൻ ഇങ്ങനെയുള്ള ആവിർഭാവം ഉണ്ടാകുന്നു എന്നാണ്. ജീവൻ ഇങ്ങനെ സംഭവിക്കും, ആര് നിധ്യാസനം ചെയ്യുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കും. അത് ആത്മാവിനെ കുറിച്ച് പറയുന്നു, ആത്മാവിനാണ് വിലമതിയാതകളൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മാവുണ്ടെന്ന് അറിയണം, അത് പൊതുവായിട്ടുള്ള ഒരു ഉപദേശം ജനറൽ. അങ്ങനെ അറിഞ്ഞാൽ മാത്രം മതി മോക്ഷം കിട്ടുമെന്നാണ് നമ്മുടെ. അങ്ങനെ പിന്നീട് നശിക്കില്ല, ഉദിക്കുക പിൻപൊരിക എന്ന് വെച്ചാൽ ഉണ്ടായിട്ട് നശിക്കും. അതാ വിളക്കിന് സംഭവിക്കില്ല ആത്മാവിന്. നിങ്ങളെവിടെ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു, ഞാൻ പറഞ്ഞതേ, അതായത് നമ്മളവിടെ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് ഒന്ന് നമ്മള് ദിസ് ഇസ് മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ എ ബ്രഹ്മൻ, അങ്ങനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രയേ ഉള്ളൂ. ഈ സമാധിയൊന്നും അവിടെ പറയില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്നവരിതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എനിക്കും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, നിനക്കും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, പരിപാടി തരും. വേറൊരു കാര്യമുണ്ട്, ഇത് പറഞ്ഞവര് ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് ആര്, അത് എളുപ്പമാണ്, അങ്ങനെയും പറയാം. അങ്ങനെ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും പറ്റിയ കാര്യമില്ല, എല്ലാവർക്കും പറ്റിയ കാര്യം. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കത്തില്ല, ആരും അനുസരിക്കത്തില്ല. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തരത്തിലുള്ള സ്വാമി പറഞ്ഞ ഈ സമാധിയെ കുറിച്ച് പോലും എനിക്കൊരു ബോധമില്ല. അതങ്ങനെ ഉണ്ടാവും. ഗുരുവിന്റെ ആശയമായിട്ട് കുറെ കൂടി ഒത്തുവരുന്നതാണ് നമ്മളിപ്പോ പറയുന്നത്.